ക്രോഷ്ടു ശബ്ദം, ഉകാരാന്ത ക്രോഷ ശബ്ദം, ക്രോഷ്ടു സു ഇതി സ്ഥിതി ത്രിജ്വത് ക്രോഷ്ടു ഇത്യനേന സൂത്രേണ അസംബുദ്ധ സർവനാമസ്ഥാനി സൂപരെ ക്രോഷ്ടു ഉകാരാന്ത ക്രോഷ്ടു ശബ്ദസ്യ ത്രിജ്വദ്ഭാവേന ക്രോഷ്ടു ശബ്ദ ക്രോഷ്ടു ശബ്ദോ ഭവതി. ക്രോഷ്ടു ശബ്ദസ്യ സ്ഥാനേ ഉകാരാന്ത ക്രോഷ്ടു ശബ്ദസ്യ സ്ഥാനേ ക്രോഷ്ടു ശബ്ദ പ്രയോക്തവ്യ ഇത്യർത്ഥകേന സൂത്രേണ ക്രോഷ്ടു സ് ഇതി സ്ഥിതേ ഉർദുശനസ്ഫുരിതം സോ അനേകസാം ചൈത്യനേന ക്രോഷ്ടു ശബ്ദസ്യ ഉർദന്തത്വാ. സൂപരെ അനങ് ആദേശ അനങ് ഇത്യസ്യ അനേകത്വേപി നിങ്ങിത്വാ അന്താദേശ. ക്രോഷ്ടൻ സ് വിധിസ്ഥിതേ സകാരസ്യ അപൃത് ഏകാൽ പ്രത്യയത്തിനേന അപൃക്തസംജ്ഞായ ഹലിംഗാഭ്യോ ദീർഘാസ്യ അപൃത്തമം ലുപ്യതേത്തിനേന ലോപേ ച ക്രോഷ്ടൻ വിധിസ്ഥിതേ നകാര പൂർവ അകാരസ്യ അനുവന്ധ്യാപൂർവപദൈത്യനേന ഉപധാസ്ഥാനായാം സർവനാമസ്ഥാനേജ സംബുദ്ധൈത്യനേന ഉപധാ ദീർഘേ പ്രാപ്തേ പരത്വാത് അപ്തൃ പിരിച്ച് സ്വസ്ത്ര നപ്തൃ നേഷ്ട്ര ക്ഷത്ര ക്ഷത്ര ഹോത്ര പോത്ര പ്രശാസ്ത്രഗണം ഇത്യനേന ക്രോഷ്ടു ശബ്ദസ്യ ത്രിജോദ്ഭാവാത് ത്രിജന്തത്വാത് ഉപധാരൂപസ്യ അകാരസ്യ ദീർഘേ ജാതേ ക്രോഷ്ഠാൻ ഇത്യത്ര നലോകപ്രാതിപതികാന്തസ്യത്യനേന നകാരസ്യ ലോപേ സതി ക്രോഷ്ഠ ഇതി സിദ്ധ്യതി. ക്രോഷ്ട്ര ഔ ഇത്യത്ര വൃതോങ്ങി സർവനാമസ്ഥാനയുക്തനേന വൃതന്താംഗസ്യ ഗുണേകൃതേ ഹലോ അന്ത്യാദിത്യനേന അന്തിമ ഋകാരസ്യ ഗുണേ ജാതേ ക്രോഷ്ടര് ഔ ഇത്യത്ര അത്രന്ദ്രിച് സ്വസ്ര നത്ര നേഷ്ട്ര ക്ഷത്ര ക്ഷത്രഹോത്ര പോത്ര പ്രശാസ്ത്രനാമിത്യനേന ഉപദാദീർഘേ ക്രോഷ്ഠാരൗ ഇതി സിദ്ധ്യതി. ഇവിടെ ത്രിജ്യോത് ക്രോഷ്ടു എന്നുള്ളിടത്ത് ക്രോഷ്ട് ശബ്ദത്തിന് ക്രോഷ്ട്ര ശബ്ദത്തെ അതിദേശം ചെയ്യുകയാണ്. ഇത് അതിദേശ സൂത്രമാണ്. അതിന് പറഞ്ഞു ക്രോഷ്ട് ശബ്ദത്തിന്റെ സ്ഥാനത്ത് ക്രോഷ്ട്ര ശബ്ദം പ്രയോഗിക്കുന്നു, ക്രോഷ്ടുവിന്റെ സ്ഥാനത്ത് ക്രോഷ്ട്ര എന്ന് പ്രയോഗിക്കുന്നു. ഇപ്പോൾ ക്രോഷ്ടു എന്ന് പറയുന്ന സ്ഥാനി, അതിനകത്ത് ക്രോഷ്ടു പ്രയോഗിക്കുന്നു. അതെങ്ങനെ പറയും? കാരണം സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? ത്രിജ്വത്, ത്രിച്ചു പോലെ എന്ന് വെച്ചാൽ ത്രിജന്തവത്. ത്രിച്ചെന്ന് പറഞ്ഞാൽ ത്രിജന്തം എന്നർത്ഥം കിട്ടും. എങ്ങനെയാണ്? പ്രത്യേക ഗ്രഹണേ താന്തഗ്രഹണം. അപ്പൊ ത്രിജന്തം എന്ന് പറയുമ്പോൾ അനേക ശബ്ദങ്ങളുണ്ട്. അതിൽ ക്രോഷ്ടുവിന്റെ സ്ഥാനത്ത് ക്രോഷ്ടു വരുമെന്ന് എങ്ങനെ തീരുമാനിക്കും? സ്ഥാനേ അന്തരതമ എന്നുള്ള സൂത്രപ്രകാരം, സ്ഥാനേ അന്തരതമ എന്നുള്ള സൂത്രപ്രകാരം ഇവിടെ അവിടെ അന്തരതമ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറഞ്ഞത്? സ്ഥാനേ അന്തരതമ എന്നുള്ളടത്ത് സദൃശതമം സാദൃശ്യം. ഇപ്പൊ സാദൃശ്യം എന്ന് പറയുന്നത് സ്ഥാനം, അർത്ഥം, ഗുണം, പ്രമാണം. സ്ഥാനം, അർത്ഥം, ഗുണം, പ്രമാണം, നാല് തരത്തിൽ വരാം. അങ്ങനെ സ്ഥാനത്തിന് ഉദാഹരണം, സ്ഥാനം കൊണ്ട് സാദൃശ്യം വരുന്നതിന് ഉദാഹരണമാണ് നമ്മൾ പഠിച്ചത്. ഇഗോണിച്ച് അവിടെ സ്ഥാനി എന്ന് പറയുന്ന ഈയാണ്. അതിന്റെ സ്ഥാനം എന്താണ്? ആദേശത്തിൽ ഏകാരത്തിന്റെ സ്ഥാനം. ഇപ്പൊ സ്ഥാനസാമ്യം കൊണ്ട് ഏകാരത്തിന് ഏകാരം അതാണ്, സ്ഥാനം കൊണ്ടുള്ള. പിന്നെ ഗുണം, ഗുണം എന്ന് പറഞ്ഞാൽ പ്രയത്നം. പ്രയത്നം കൊണ്ട് സാമ്യം വന്നാണ് നമ്മൾ പഠിച്ചത്. ജയോഹോ അന്യതരസ്യ വാഗ്ഹരി, വാക്ക് ഹരി എന്നിരിക്കുമ്പോൾ പൂർവ്വസവർണം വിധിച്ച് പൂർവ്വത്തിന്റെ സവർണങ്ങളിൽ സ്ഥാനിയായ ഹകാരത്തോട് അവിടെ സാദൃശ്യം കൊണ്ട്. എങ്ങനെയാണ് സാദൃശ്യത്തെ കണ്ടെത്തിയത്? ബാഹ്യപ്രയത്നം കൊണ്ട്. ഘോഷസ്യ, സംവാരസ്യ, നാദസ്യ, മഹാപ്രാണസ്യ എന്നൊക്കെ പറഞ്ഞില്ലേ അവിടെ. അതുപോലെ തന്നെ ആദേശപ്രതിയോ സകാരത്തിന് ഷകാരം വന്നിടത്ത് അവിടെയെല്ലാം എന്താ ചെയ്തത്? സ്ഥാനിയുടെ പ്രയത്നവുമായി സാദൃശ്യമുള്ള ആദേശത്തിൽ, ഹകാര എന്ന് പറയുന്ന സ്ഥാനിയുടെ പ്രയത്നവുമായി സാദൃശ്യമുള്ള ഖ, ഖ അതിനെ ആദേശമാക്കി. അവിടെ ഈ സ്ഥാനിയോട് സാദൃശ്യം കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ എന്തിനെ ആശ്രയിച്ചത്? പ്രയത്നത്തെ. അപ്പോൾ ഒരു സ്ഥാനിക്ക് ആദേശവുമായിട്ടുള്ള സാദൃശ്യം സ്ഥാനം കൊണ്ടുവരാം, പിന്നെ പ്രയത്നം കൊണ്ടുവരാം, പിന്നെ വരുന്നത് അർത്ഥം. അതിനാണിത് ഉദാഹരണം. ഇവിടെ അർത്ഥം കൊണ്ടാണ് സാമ്യം വരുന്നത്. കാരണം ത്രിജന്ത ശബ്ദങ്ങൾ കർത്ത, ഭർത്ത തുടങ്ങി ഒരുപാട് ശബ്ദങ്ങളുണ്ട്. അതിൽ ക്രോഷ്ടു ശബ്ദവുമായിട്ട് അർത്ഥം കൊണ്ട് സാദൃശ്യം വരുന്ന ഏതിനാണ്? ഏതിനായിരിക്കും? ക്രോഷ്ട്ര. എന്തോ രണ്ടിന്റെ അർത്ഥവും തന്നെ. ക്രോഷ്ട്ര ശബ്ദത്തിന്റെ അർത്ഥവും ക്രോഷ്ട്ര ശബ്ദത്തിന്റെ അർത്ഥവും ഒന്ന് തന്നെ. അതുകൊണ്ട് ഇത് ഉദാഹരണം എന്തിനാണ്? സ്ഥാനം കൊണ്ടുള്ള സാദൃശ്യത്തിന്. അപ്പൊ സ്ഥാനം അല്ല, അർത്ഥം കൊണ്ടുള്ള സാദൃശ്യം. സ്ഥാനം, അർത്ഥം, ഗുണം, പിന്നെ വരുന്നത് പ്രമാണ, ഹ്രസ്വ ദീർഘ. അതിനെ നമ്മൾ പഠിക്കും. അത് സേർ ധുവ ധാതു മഹ അവിടെയൊക്കെ പഠിക്കും. ക്രോഷ്ട്ര എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ട്. അതല്ലെങ്കിൽ പിന്നെ ഇതുവരെ നടക്കുമോ? അതിന്റെ അർത്ഥം എന്താണ്? ക്രോഷ്ടുവിന്റെ അർത്ഥം തന്നെ ശൃഗാലം. മലയാളത്തിൽ പറഞ്ഞാലും മതി. കുറുക്കൻ. സ്ഥാനം, അർത്ഥം, ഗുണം, പ്രമാണം. ഏതെങ്കിലും തരത്തിൽ സാദൃശ്യം കിട്ടണം. ഒരു സ്ഥാനിക്ക് പല ആദേശങ്ങൾ വരുമ്പോഴാണ് ആ സൂത്രത്തിന് ആവശ്യം. അപ്പൊ സ്ഥാനിയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ സാദൃശ്യം, ഏതൊക്കെ തരത്തിൽ വരാമെന്നാണ് പറഞ്ഞത്? സ്ഥാനം കൊണ്ടുവരാം, എന്റെ പ്രയത്നം കൊണ്ടുവരാം, പ്രമാണം കൊണ്ടുവരാം, അർത്ഥം കൊണ്ടുവരാം. സനേന്ദ്രതമ പറഞ്ഞല്ലോ, പറഞ്ഞില്ലേ? ഉദാഹരണം, ഉദാഹരണം. സ്ഥാനേന്ദ്ര അന്തരമ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഉദാഹരണമേ പറഞ്ഞുള്ളൂ. സ്ഥാനം വേറെ ഒന്നും പറഞ്ഞില്ല, വേറെ ഉദാഹരണങ്ങൾ പറഞ്ഞില്ല. നമ്മൾ പഠിക്കാത്തതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ, അർത്ഥം വന്നപ്പോൾ അതിന്റെ ഉദാഹരണം പറഞ്ഞു. പക്ഷേ ഇങ്ങനെ നാലെണ്ണം ഉണ്ടെന്നൊന്ന് പറഞ്ഞോ? ഉദാഹരണങ്ങൾ വരുന്ന സമയത്ത് പഠിക്കുമെന്നും പറഞ്ഞു. ആ പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. ഇനിയും പാലിക്കാൻ വാക്കുണ്ട്. ഏതിനാണ് ഉദാഹരണം പറയേണ്ടത്? ഇനി പ്രമാണത്തിന്. അന്ന് പറഞ്ഞാൽ മനസ്സിലാവൂ, ഇത്രജ്യുത് കുറഷ്ടു എന്നു പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവൂ. ക്രോഷ ശബ്ദത്തിന് ക്രോഷാദേശം വന്ന് അർത്ഥം കൊണ്ടുള്ള സാദൃശ്യമാണെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവും? ആ സന്ദർഭത്തിലെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. പിന്നെ അഭിദേശവും അതുപോലെയുണ്ട്, പലതരത്തിൽ പലതരത്തിലുള്ള അഭിദേശങ്ങൾ. ഇത് രൂപാധിദേശമാണ്. ഇവിടെ രൂപാധിദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ അത് രൂപം, നിമിത്തം, കാര്യം പലതരത്തിൽ, വ്യപദേശം പലതരത്തിലുള്ള അധിദേശമാണ്. ഇത് അധിദേശ സൂത്രമല്ലേ, ത്രിജ്യോത്കൃഷ്ട. അപ്പോ ക്രോഷ്ടു എന്ന് പറയുന്നത് തന്നെ ക്രോഷ്ട്ര എന്ന് പറയുന്നു. ഒരു ചെറിയ വ്യത്യാസം വന്നെന്താണോ, അതിന്റെ അവസാനം ഋകാരം വന്നു. അപ്പൊ ഏകദേശ വികൃതം അനന്യം. എന്നുവെച്ചാൽ ഇവിടെ രൂപത്തെ അതിദേശം ചെയ്തിരിക്കുകയാണ്. ക്രോഷ്ടു ശബ്ദം പോലെയുള്ള ഒരു രൂപത്തെ ചെറിയ വ്യത്യാസത്തോടുകൂടി, അതുകൊണ്ട് തന്നെ രൂപ അതിദേശം എന്ന് പറയും. കാര്യരൂപ നിമിത്താർത്ഥ ശാസ്ത്ര താതാത്മ്യശബ്ദിതാഹ വ്യപദേശിച്ച സപ്തയിതാൻ അതിദേശ പ്രകൽപ്പതേ എന്ന് പറയും. കാര്യം, രൂപം, നിമിത്തം, അർത്ഥം, ശാസ്ത്രം, താതാത്മ്യം, വ്യപദേശം, ഇങ്ങനെ പലതരത്തിൽ ഉണ്ട് അതിദേശം. കാര്യരൂപ നിമിത്താർത്ഥ ശാസ്ത്ര താതാത്മ്യ സബ്ദിദാഹ. കാര്യരൂപ നിമിത്താർത്ഥ ശാസ്ത്ര താതാത്മ്യ ശബ്ദിദാഹ. തദ്ധിതമല്ല ശബ്ദിതം. കാര്യം എന്ന് വരാൻ പാടില്ല, ഒറ്റ പദമാണ്. കാര്യരൂപ നിമിത്താർത്ഥ ശാസ്ത്ര താതാത്മ്യശബ്ദിതാഹ. ഇതൊന്നും വിശദീകരിച്ചില്ലല്ലോ. കാര്യരൂപ നിമിത്താർത്ഥ ശാസ്ത്ര താതാത്മ്യശബ്ദിതാഹ വ്യപദേശശ്ച സപ്തയിതാൻ. വ്യപദേശശ്ച, ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ഉദാഹരണങ്ങൾ വരുമ്പോൾ പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണം വന്നപ്പോൾ ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. വ്യപദേശശ്ച സപ്തയിതാൻ അതിദേശാൻ, ഇത്രയും അതിദേശങ്ങളുണ്ട്. പ്രചക്ഷത്തെ, ഇത്രയും അതിദേശങ്ങളുണ്ടെന്നാണ്. സപ്ത അതിദേശം, കാര്യം, രൂപം, നിമിത്തം, അർത്ഥം, ശാസ്ത്രം, താതാത്മ്യം, വ്യപദേശം, അങ്ങനെ ഏഴ് അതിദേശങ്ങളുണ്ട്. അതിൽ രൂപ അതിദേശമാണ് ഇത്. ഒരു രൂപത്തെ അതിദേശം ചെയ്തിരിക്കുന്നു. അതിദേശം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ആരോപിക്കുന്നു? ഇവിടെ ക്രോഷ്ട ശബ്ദത്തിന്റെ സ്ഥാനത്ത് ഒരു രൂപം ഏതാണ്? ക്രോഷ്ട എന്നുള്ള രൂപത്തെ ആരോപിച്ചിരിക്കുന്നു. ബാക്കിയെല്ലാം വരുമ്പോൾ നമ്മൾ പഠിക്കും. അത് എന്താണ്? നിമിത്തം. നിമിത്തത്തെ അതിദേശം ചെയ്തിരിക്കുന്നു. ഏത് സൂത്രമാണ്? ഏത് സക്യുരസംബദ്ധവും. അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് അച്ചോൻ ചെലുത്തി എന്ന് പറയുന്ന സൂത്രപ്രകാരം വൃദ്ധി വരണം. വൃദ്ധി വരുന്നതിന് വേണ്ടി നിമിത്തത്തെ അതിദേശം ചെയ്തിരിക്കുകയാണ്. നിത്യം നിത്യം വരവിരുന്നാലും എന്ത് വരത്തുള്ളൂ? പിന്നെ ഇതിലൊക്കെ ചെറിയ ചിലർ കാര്യ അധിദേശം എന്ന് പറയും, ഒരു കാര്യത്തിന് വേണ്ടി അധിദേശം ചെയ്യണം. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ വരും. അതെന്തായാലും കുഴപ്പമില്ല. ഇതൊക്കെ മീമാംസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെയാണെങ്കിൽ അധിദേശം ഒരു കർമ്മത്തിന് വേറൊരു കർമ്മത്തെ ഒക്കെ ചെയ്യുന്നു. അതിൽ നിന്ന് ഇങ്ങോട്ടെടുത്താണ് അവിടെ എന്ത് ചെയ്തു? അതിദേശം ചെയ്തു, ക്രോഷ്ട സേർന്നിരുന്നു, അപ്പൊ അവിടെ ഋതുശനസ് പുരുദംസോ അനേസ ഋതന്ത ശബ്ദങ്ങൾ ഉശനസ് എന്ന് പറയുന്നത് ആരുടെ പേരാണ്? ശുക്രാചാര്യൻ. ഉശന അതിവിടെ ഉദാഹരണം കൊടുക്കില്ല, അത് സകാരാന്തമാണ്. പുരുദംസ ശബ്ദവും സകാരാന്തമാണ്. പുരുദംസസ് എന്നാണ് പ്രാതിപതികം. നമ്മൾ പറയുമ്പം പുരുദംസ ശബ്ദം എന്ന് പറയും. പ്രാതിപതികം എന്താണ്? പുരുദംസസ്. ആ പുരുദംസസിലെ സകാരത്തിന് ഒരുത്തും ഉത്വം ഗുണം വന്നിട്ടാണ് പുരുദംസോ അനേഹസാം എന്ന് വന്നത്. പുരുദംസ ശബ്ദം അകാരാന്തമല്ല, സകാരാന്തമാണ്. അകാരാന്തമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത്. ഇപ്പൊ പുരുദംസസ്, പുരുദംസസ് എന്ന് പറഞ്ഞ ആരാണ്? ബില്ലി, പൂച്ച. ഹിന്ദി സാറായോണ്ട ഞാൻ ബില്ലി എന്ന് പറഞ്ഞു. പൂച്ച പുരുദംസസ്. അനേഹസ് എന്ന് പറഞ്ഞാൽ അനേഹ, അനേഹസോ കാലം. അതും പുല്ലി ഇത് ഹലന്തത്തിൽ പഠിക്കും. ഇതിനെല്ലാം എന്ത് വരുന്നു? അനങ്ങ് വരുന്നു. അങ്ങനെ അനങ്ങ് വന്നു. പിന്നെ അപ്തൃൻ, തൃച്ച്, സ്വസ്ര, സുസ എന്ന് പറയുന്നത് എന്താർത്ഥം? സഹോദരി. നപ്ത, ആ പേരക്കിടാവ്. നേഷ്ട്ര, നേതാവ്. തൊഷ്ട്ര, ഇന്ദ്രൻ. പിന്നെ ഈ ശബ്ദങ്ങളെല്ലാം ഋത്വിക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ക്ഷത്താവ്, ഹോതാവ്, പോത്താവ്, പ്രശാസ്താവ് എല്ലാം ഋത്വിക്കുകൾക്ക് ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ്. തുഷ്ട എന്ന് പറയുന്നത് പല ഇതിനുപയോഗിക്കും. ഇതിനെക്കുറിച്ച് തന്നെ നമ്മൾ വീണ്ടും പഠിക്കും. കാരണം ഇതിന് ഇത് നിയമസൂത്രമാണ്. ആ നിയമത്തെക്കുറിച്ച് തന്നെ നമ്മൾ ചർച്ച ചെയ്യും. ഇപ്പോൾ അത് ഇവിടെ പറയുന്നില്ല. വിതരനെ ക്ഷത്താവെന്ന് പറയുന്നത് രക്ഷകൻ എന്നുള്ള അർത്ഥത്തിൽ പറയാം. ക്ഷത്രിയൻ എന്ന് പറയുന്ന പോലെ ആ അർത്ഥത്തിലാണോ ഇനി വേറെ എന്തെങ്കിലും പുരാണത്തിലോ വല്ല കഥയോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ കാണുമായിരിക്കും എന്തെങ്കിലും. വിതരൻ എന്തായാലും ക്ഷത്രിയൻ എന്നുള്ള അർത്ഥത്തിൽ പറയത്തില്ല, ശൂദ്രനാണല്ലോ. വേറെ എന്തെങ്കിലും സംഭവം കാണുമായിരിക്കും. എന്തോ കേട്ടിട്ടുള്ളത് പോലെ ഉണ്ട്, പക്ഷെ ഇപ്പോൾ ഓർമ്മയിൽ വരുന്നില്ല. അതെ, ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ പോയി അവിടെ പോയി താമസിച്ചു. എന്തോ കേട്ടിട്ടുണ്ട്, പക്ഷെ ഓർക്കുന്നില്ല. ക്ഷത്താവ്, അത് ഏതെങ്കിലും നിഘണ്ടുക്കളി നോക്കിയാൽ കിട്ടും. ക്ഷത്രിയനും പറയും. സംരക്ഷിക്കുന്നവൻ, ക്ഷത്രിയൻ എന്നുള്ള അർത്ഥത്തിൽ പറയും. ചിലപ്പോൾ സപ്ഞയായിട്ട് ഉപയോഗിക്കും ഒരാളുടെ പേരായിട്ട്. പിന്നെ പുരാണങ്ങളിൽ ചിലപ്പോൾ എന്തെങ്കിലും കഥ കാണും, അതൊക്കെ നോക്കണം. പുരാണങ്ങളിൽ എനിക്ക് അറിവ് വളരെ കമ്മിയാണ്. പുരാണങ്ങളൊന്നും വായിക്കാറില്ല. പുരാണം വായിക്കുമ്പോൾ ഇപ്പോഴത്തെ വൈകുന്നേരത്തെ സീരിയൽ പോലെ തോന്നും. ഇത് രണ്ടും ഞാൻ കാണാറില്ല, രസം തോന്നാറില്ല. അപ്ശബ്ദം, തൃൻതൃജന്തങ്ങൾ, ബാക്കി ശബ്ദങ്ങളെല്ലാം ഇനി വരും. അപാധീനോപദായ ദീർഘം, നിന്റെ ലോപതയ്ക്ക് ദീർഘം വരുന്നു. അസംബുദ്ധിയായ സർവനാമസ്ഥാനം പരമിരിക്കുക എന്ന് പറയുമ്പോൾ ക്രോഷ്ടൻ സുഖം വരുന്നു. അനങ്ങ് വന്നപ്പോൾ എന്തായി? ക്രോഷ്ട്ര എന്ന് പറയുന്നത് ക്രോഷ്ടു എന്നിരുന്നത് എന്തായി? ക്രോഷ്ട്ര. ക്രോഷ്ട്രയുടെ ഇരുകാരത്തിന് അനങ്ങ് വന്നപ്പോൾ ക്രോഷ്ടൻ സൂന്നായി. സു ലോപിച്ചു കഴിഞ്ഞപ്പോൾ ക്രോഷ്ടൻ. ലോപിച്ചാലും അവിടെ എന്ത് ചെയ്യാം? പ്രത്യേക ലോപേ പ്രത്യേക ലക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഉപതയ്ക്ക് ദീർഘം വരാം. ഉപതയ്ക്ക് ദീർഘം വരുമ്പോൾ ക്രോഷ്ടാൻ. നകാരത്തിന് നല്ല ഉപപ്രാതിപതികം ദിശ ലോകം വന്നു കഴിഞ്ഞാൽ ക്രോഷ്ഠ. ഉകാരാന്ത ശബ്ദം ഋകാരാന്തമായി രൂപവ്യത്യാസം വന്നു. ക്രോഷ്ഠ, അതുപോലെ തന്നെ ഈ ശബ്ദങ്ങളെല്ലാം സ്വസ, നപ്ത, നിഷ്ഠ, തുഷ്ട, ക്ഷത്ത, ഹോത, പോത, പ്രശാസ്ത, അങ്ങനെ വരുന്നു. പിന്നെ പ്രഥമാധിവേദനത്തിൽ ക്രോഷ്ട്ര ക്രോഷ്ടു ഔ വന്നിരുന്നു, അതെന്തായി മാറി? ക്രോഷ്ട്ര ഔ. അവിടെ വരുന്നു ഋതോങ്ങി സർവനാമസ്ഥാനയൂഹോ. ഇത് ആവർത്തിച്ച് വരുന്ന സൂത്രമാണ്. ഋകാരാന്തങ്ങളിലെല്ലാം വരുന്നു. ഋദന്തമായ അംഗത്തിന് ഗുണം വരുന്നു, അരവന്ത്യസ്യ അന്ത്യത്തിന് വരുന്നു ഗുണം. ഋകാരത്തിന് ഗുണം വരുമ്പോ സൂത്രം വരും. ഇത് പഠിച്ചല്ലേ? ഉരണ്ട പരഹ, പരപരമാക്കാൻ പറഞ്ഞു. അപ്പോ അരു വരും. ക്രോഷ്ടര് ക്രോഷ്ട്ര അവന്നുള്ളത് ക്രോഷ്ടര് അവന്നിരിക്കുമ്പോ ഏത് സൂത്രം വരുന്നു? ഏത് സൂത്രം വരുന്നു ക്രോഷ്ടര് അവന്നിരിക്കുമ്പോ? ഒന്നും വരത്തില്ലേ? കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, ക്രോഷ്ഠരോന്നിരിക്കുമ്പോഴത്തേക്ക് വരൂ ഉപദാ തീർക്കും. ഏ സൂത്രം എന്നാ ചോദിച്ചത്? അബ്ദുൽ തിരച്ച് മുമ്പ് ഇരിക്കല്ലേ സൂത്രം. അത് വന്നു ഉപദാസഞ്ജ വരും. പിന്നെ അബാദീന ഉദായാ അബ്ദുൻ തിരിച്ചത്. എന്തുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ദീർഘം വരുന്നത്? ത്രിജന്തം, ത്രിജുവത് ആയപ്പോ ത്രിജന്തമായി. ക്രോഷ്ഠര് ഇവിടെ എന്തുകൊണ്ട് സർവനാമസ്ഥാനേജ അസംബുദ്ധ പ്രകാരം ദീർഘം വന്നില്ല? എങ്ങനെ? അതിന് മാത്രമെന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞോ സഹിശബ്ദത്തിന് മാത്രമേ. എന്താണ് എന്റെ വൃത്തി? നന്ദസ്യപുതായ ദീർഘു അസംബുദ്ധു സർവനാമസ്ഥാനം. അവിടെ വൃത്തി പറഞ്ഞു ഇത് സഹിശബ്ദത്തിന് മാത്രമാണെന്ന്. അവിടെ നകാരാന്തത്തിനേ വരത്തുള്ളൂ, നകാരാന്തത്തിനേ വരത്തുള്ളൂ. ഇവിടെ എന്തെന്താണ്? രേഭാന്തം. ക്രോഷ്ഠര് ഒന്നാണ്. ഗുണം വന്ന് രപരം വന്നപ്പോ എന്തായി? ക്രോഷ്ഠര് രേഭാന്തമാണ്. സർവനാമസ്ഥാനജ അസംബുദ്ധു പറയുന്നത് നാന്തത്തിനാണ്. അത് മാത്രമല്ല അവിടെ പറഞ്ഞു സൂവരം ഇരിക്കുമ്പോഴേ അസംബുദ്ധ സൗ. സർവനാമസ്ഥാനജ അസംബുദ്ധ പ്രകാരം ഉപദാദീർഘം വരണമെങ്കിൽ ഒന്നിൽ അത് നാന്തമായിരിക്കണം, മറ്റൊന്ന് പരത്തിൽ സൂ വേണം. ഇവിടെയാണെങ്കിൽ രണ്ടുമില്ല. ക്രോഷ്ഠരു അവന്നിരിക്കുമ്പോൾ ഇത് രേഭാന്തമാണ്, പരത്തിലിരിക്കുന്ന എന്താണ് ആവോ. അപ്പൊ ആ സൂത്രം വരുമോ? ഇല്ല. പക്ഷേ ക്രോഷ്ഠൻ സൂന്നിരുന്നിടത്ത് അത് വരാമായിരുന്നു, വന്നാലും ദോഷമൊന്നുമില്ല. പക്ഷേ അവിടെ എന്ത് ചെയ്തു? പരമായതുകൊണ്ട് അബ്ദുൻ തിരിച്ച് ഉപയോഗിച്ചു. പക്ഷെ ഇവിടെ ഈ സൂത്രം കൊണ്ടേ ദീർഘം വരത്തുള്ളൂ. അതുകൊണ്ട് ദീർഘം വന്നു. ഇപ്പൊ ക്രോഷ്ഠാര് എന്ന് വന്നു ഉപധാകാരം, അത് ദീർഘബന്ധം. ക്രോഷ്ഠാര് ഔ, ക്രോഷ്ഠാരൗ. ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ വ്യക്തമായിട്ട്. ഇവിടെ ഉപധാ ദീർഘം വരുന്ന കാര്യമാണ് പറയുന്നത്. ഉപധാ ദീർഘം എങ്ങനെ വരും അതാണ് നമ്മൾ പറയുന്നത്. ലോപം വരുന്ന കാര്യമുണ്ട്. ലോകമൊക്കെ അത് സൂവിൽ വന്നു കഴിഞ്ഞു. ഇവിടെ ഇപ്പൊ പറയുന്ന ഏതാണ്? ഉപദാ ദീർഘം എങ്ങനെ വരും? അത് സർവനാമസ്ഥാനജ അസംബുദ്ധ പ്രകാരം വരത്തില്ല. പിന്നെ അപ്തൻ ദൃശ്യ പ്രകാരമാണ് ഉപദാ ദീർഘം വരുന്നത്. ലോകം വരുന്നത് നലോക പ്രാതിപതികാന്തസ്യാണ്. ഇവിടെ ലോകം വരില്ല. ഇവിടെ നകാരം ഇല്ല. സൂവിൽ നലോകം വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സുലോപം, നലോപം, ഉപദാദീർഘം, ഇത് ഇനി ആവർത്തിച്ചു വരും. രാജൻ ശബ്ദ രാജ, അവിടേക്ക് ഇതാ വരുന്നു. ആത്മശബ്ദം ആത്മാ, ബ്രഹ്മൻ ശബ്ദം ബ്രഹ്മ, എല്ലായിടത്തും സുലോഭം നലോഭം വധാതീർഭം അവിടെയെല്ലാം പൊതുവായി വരുന്നതാണ്. ഇവിടെ ഇപ്പോൾ വിശേഷിച്ച് പറയുന്നത് എങ്ങനെ പ്രഥമാ ദൈവദിനത്തിൽ വധാതീർഭം വരും എന്നുള്ള കാര്യമാണ്, നലോഭമല്ല. ജസ് വരുമ്പോഴോ പ്രോഷ്ടു ജസ് എന്നിരിക്കുമ്പോൾ ആദ്യ സൂത്രം വരും. ആ വന്നോട്ടെ ചുടു വന്ന് എന്ത് ചെയ്തു, ചകാരം ലോപിച്ചു, പിന്നെ ത്രിജ്യോദ്ഭാവം വന്നു. അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പ് വരുന്ന ഏതെല്ലാം സൂത്രങ്ങളുണ്ട്? പ്രോഷ്ടു പ്രോഷ്ടു പ്രോഷ്ടു ജസ് എന്നിരിക്കുമ്പോൾ ഏത് സൂത്രം വരും? സ്വരൂപാണാം ഏകശേഷ വിഭക്തു ഒന്ന് വരും. പരത്തിലിരിക്കുന്നത് ബഹുവചനമാണെങ്കിൽ ഈ സൂത്രം വേണം, ബഹുഷു ബഹുവചനം. പ്രാതിപ സംയോജിക്കണമെങ്കിൽ അത് വേണം, അർത്ഥപദാതുര പ്രത്യേക പ്രാതിപതികം. ഇങ്ങനെ നിരവധി സൂത്രങ്ങളുണ്ട്. ഇപ്പോൾ അതെല്ലാം നമ്മൾ വിട്ടുകഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ക്രോഷ്ടു അസന്നിരിക്കുമ്പോൾ ഇവിടെ ഏത് വരുന്നു? അടുത്ത് ത്രിജ്യോത് ക്രോഷ്ടു ത്രിജ്യോത്ഭാവം വന്നു. ക്രോഷ്ട് അസന്നിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഗുണം വരുന്ന സൂത്രപ്രകാരം കൃതോങ്ങി സർവനാമസ്ഥാന സർവനാമസ്ഥാനം പരമിരിക്കുമ്പോൾ എന്തുവരുന്നു? ഗുണം വരുന്നു. സർവനാമസ്ഥാനം ഇരിക്കുന്ന സൂത്രം സുടനംസകസ്യ സർവനാമസ്ഥാനമാണ്. ഉരണ്ടവരെ ഒന്ന് ക്രോഷ്ടര് അസ് ക്രോഷ്ടരസ് എന്നിരിക്കുമ്പോൾ എന്തുവരുന്നു? ഉപദാസഞ്ജ വരുന്ന സൂത്രപ്രകാരം അല്ല അന്ത്യപൂർവ ഉപധ ദീർഘം വരുന്നു. നെക്രോഷ്ടര് പരത്തിൽ അസിരിക്കുകയാണ്. അവിടെ എന്താണ് പറഞ്ഞത്? അന്ത്യമായ അല്ലിൻ്റെ പൂർവം. ഇവിടെ പരത്തിൽ പ്രത്യം ഇരിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ക്രോഷ്ടരിയിലെ രേഖ അന്ത്യമാണ്. പരത്തിൽ അസൂടെ ഇരിക്കുമ്പോൾ സകാരമല്ലേ അന്ത്യത്തിലെന്ന് വിചാരിക്കും. ഇവിടെ പറയുന്ന ആ പ്രാതിപതികത്തിൻ്റെ അതിൻ്റെ അന്ത്യം, ആ അന്ത്യത്തിൻ്റെ പൂർവത്തിലുള്ള, പക്ഷെ അവസാനമല്ല. അന്ത്യം എന്ന് പറയുന്ന അവസാനമാകത്തില്ല. എന്തുകൊണ്ട്? അവസാനം ഏത് സൂത്രമാണ് ഇരിക്കുന്നത്? വിരാമം വേണം, പിന്നീട് വരാൻ പാടില്ല. പക്ഷെ അന്ത്യം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഏതിനെയാണോ നമ്മൾ അവിടെ എടുക്കുന്ന അതിൻ്റെ അന്ത്യം, പരത്തിലിരുന്നാലും ശരി അന്ത്യമാകും, അവസാനമാകത്തില്ല. അവസാനമാണെങ്കിൽ വിരാമം വരണം. ഉപധയ്ക്ക് ദീർഘം വന്നു. ഇപ്പൊ എന്തായി? ക്രോഷ്ടാര് അസന്നിരിക്കുമ്പോ ക്രോഷ്ടാരസ് ക്രോഷ്ടാരഹ ക്രോഷ്ട ക്രോഷ്ടാരോ ക്രോഷ്ടാരഹ. അടുത്ത് ക്രോഷ്ടു സൂന്നിരിക്കുമ്പോഴത്തേക്ക് ത്രിജ്യോദ്ഭവം വരുമോ? എന്തുകൊണ്ട്? അസംബുദ്ധു നിഷേധിച്ചു, ത്രിജ്യോദ്ഭവം വരുന്നില്ല. അപ്പൊ ക്രോഷ്ടു എന്ന് തന്നെ ഇരിക്കുന്നു. അപ്പൊ ഇത് ഹൃദന്തമാവോ? ഹൃദോങ്ങി സർവനാമസ്ഥാനയോ വരുമോ? അതും വരുന്നില്ല. പിന്നെ ക്രോഷ്ടു അസന്നിരിക്കുമ്പോ സൂത്രം വരും. ഹർസ്വസ്യ ഗുണ സംബുദ്ധ. ഹരിശബ്ദത്തിന് എങ്ങനെയാ വന്നത്? ഗുരുശബ്ദത്തിന് എങ്ങനെയാ വന്നത്? ഇപ്പൊ ക്രോഷ്ട ശബ്ദത്തിനൊന്ന് വരും, ഗുണം വരുന്നു. ഗുണം വന്നു കഴിഞ്ഞാൽ സൂത്രം വരും. അത് വന്നു കഴിഞ്ഞു, ഗുണം വന്നു. ഏത് ഏത് വന്നു? ഉകാരത്തിന് അദ്ദേഹം ഗുണം വന്ന് ഏത് വരും? ഓ വന്നു. വന്നു കഴിഞ്ഞാൽ ഏത് സൂത്രം വരും? ഏച്ചോയോയോ വരാൻ ഇവിടെ എന്താ ഉള്ളത്? ഏകാദേശമാണോ വിധിക്കുന്നത്? ഏത് സൂത്രമാണ് ഗുണം വിധിക്കുന്നത്? സംബുദ്ധിയില് ഗുണം വിധിച്ച സൂത്രമാണോ? അതിന്റെ വൃത്തി എന്താണ്? ഇത്രയേ ഉള്ളൂ. ഹ്രസ്വസ്യ ഗുണസ്യ സംബുദ്ധോ, ഹ്രസ്വത്തിന് ഹ്രസ്വ അന്തസ്യ അംഗസ്യ ഗുണസ്യ സംബുദ്ധോ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ പിന്നെ അവിടെ ഏകാദശം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? അപ്പൊ പിന്നെ ഇവിടെ എന്ത് സംഭവിക്കും? ഗുണം വന്നു കഴിഞ്ഞാൽ ഹ്രസ്വ സംബുദ്ധേഹേ പരത്തിലിരിക്കുന്ന സുലോപിച്ചു പോകുന്നു. ഹേ ക്രോഷ്ടോ ക്രോഷ്ടാരൗ ക്രോഷ്ടാരഹ, രണ്ടിടത്തും മൃദുവങ്ങി സർവനാമസ്ഥാനയോ ഗുണം വന്നു, രബരം വന്നു, ഉപദാദീർഘം വന്നു, കൂട്ടിച്ചേർക്കുക. ഹേ ക്രോഷ്ടാരു ക്രോഷ്ടാരഹ. ക്രോഷ്ടു ദ്വിതീയാഗമനത്തിൽ അമ്മന്നിരിക്കുമ്പോൾ ഇവിടെ അമിപൂർവ്വ വരാം, പക്ഷെ വരത്തില്ല. എന്തുകൊണ്ട്? പരമായതുകൊണ്ട്. ഏത് വരും? ത്രിജ്വത് ക്രോഷ്ടുഹു. ത്രിജ്യോദ്ഭാവം വന്നിട്ട് എന്തുവരും? ക്രോഷ്ട്ര അം. ഏത് സൂത്രം വരുന്നു? ഹൃദോങ്ങി സർവനാമസ്ഥാനയോഹോ ഗുണം വന്ന് രവരം വന്ന് ക്രോഷ്ടര് അമ്മന്നിരിക്കുമ്പോൾ എന്തുവരുന്നു? ഉപദാദീർഘ. സൂത്രം ഏതാണ്? അലോന്ത്യാത്പൂർവ ഉപദ. അത് കഴിഞ്ഞിട്ട് രണ്ട് വാക്കേ ഉള്ളൂ ആ സൂത്രത്തിൽ. അപ്തരം ധരിച്ച് അപ്തൻ ധരിച്ച് അതിൽ കൊനഷ്ട എന്നൊരു ശബ്ദമുണ്ട്. അങ്ങനെ ചിലർ പറയും അപ്തൻ ധരിച്ച് സോസ്ര നത്ര നേഷ്ട്ര ക്ഷത്ര ഹോത്ര ഹോത്ര പോത്ര പ്രശാസ്ത്രണാം പ്രകാരം ഉപതയ്ക്ക് ദീർഘം വരുന്നു. എന്തായി? ക്രോഷ്ടാരം ക്രോഷ്ടാരോ പ്രഥമാദീവനം പോലെ തന്നെ. ക്രോഷ്ടു ക്രോഷ്ടു ശസ്സം എന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ക്രോഷ്ടു ശസ് ക്രോഷ്ടു ശസ് എന്നിരിക്കുമ്പോൾ ത്രിജ്യോദ്ഭവം വരുമോ? വരുമോ? എന്തുകൊണ്ട്? സർവനാമസ്ഥാനം പരത്തിലില്ല. അപ്പൊ ക്രോഷ്ടു അസന്നിരിക്കുമ്പോ സൂത്രം വരുന്നു പ്രഥമയുഹ പൂർവസവർണ ദീർഘം വന്നു. ക്രോഷ്ടു സകാരത്തിന് തസ്മാസോ നഹപുംസി ക്രോഷ്ടൂൻ എന്ന് പറയുന്നു. അടുത്ത് ക്രോഷ്ടു ത്രിജ്യോദ്ഭവം വരുമോ? എന്തുകൊണ്ട്? അപ്പോഴാണ് അടുത്ത സൂത്രം വരുന്നത് വിഭാഷ തൃതീയാദിഷു അചി അജാദിഷു തൃതീയാദിഷു ക്രോഷ്ടുർ വാ ത്രിജ്യോത്. ഇവിടെ നേരിട്ട് ത്രിജ്യോദ്ഭാവം വരത്തില്ല, പക്ഷെ വികല്പമായിട്ട് വരും ത്രിജ്യോദ്ഭാവം. വികല്പമായിട്ട് വരുമെന്ന് പറയുമ്പോൾ ക്രോഷ്ടു ഒഴിഞ്ഞു പോയെന്ന് നമ്മൾ ആശ്വസിച്ചിരിക്കുകയായിരുന്നു. ക്രോഷ്ടർ വീണ്ടും വന്നെന്ന് അർത്ഥം. സർവനാമസ്ഥാനം ഇല്ലെങ്കിൽ പിന്നെ വരത്തില്ലല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. വീണ്ടും വന്നു ക്രോഷ്ടു ക്രോഷ്ടായി കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടുകളാണ്, അതിനെല്ലാം നേരിടേണ്ടി വരും. അപ്പോൾ വീണ്ടും വികല്പമായിട്ട് എന്ത് ചെയ്തു? തിരിച്ചുവത്ത് വന്നപ്പോൾ ക്രോഷ്ടു എന്നുള്ള എന്തായി മാറി? ക്രോഷ്ടൃ ടാന്നിരിക്കുമ്പോൾ സൂത്രം വരുന്നു ആങ്ങോനാസ്ത്രീയം വരുമെന്നാണ് ഒരാൾ പറഞ്ഞു. വരുമോ? വരില്ലെങ്കിൽ എന്തുകൊണ്ട് വരത്തില്ല? ചുടു വരുമെന്ന് പറഞ്ഞ് ശരി വന്നു. ക്രോഷ്ടു ആന്നിരിക്കുമ്പോഴത്തേക്ക് ആങ്ങോനാസ്ത്രീയം എന്തുകൊണ്ട് വന്നില്ലെന്നാ ഒരാൾ എന്തായാലും അബദ്ധത്തിൽ പറഞ്ഞുപോയി. ഇനി എന്തുകൊണ്ട് വരുന്നില്ല എന്നാ ചോദിക്കുന്നത്? എന്തുകൊണ്ടാണ് അതിനകത്ത് വിസഞ്ഞ ഉണ്ടെങ്കിൽ വരും. ഇവിടെ വിസഞ്ഞ ഉണ്ടോ? ഇവിടെ വിസജ്ഞ ഉണ്ടോ? എന്തുകൊണ്ടില്ല? ഇത് ഋകാരാന്തമാണ്. ഉകാരാന്തമാണെങ്കിൽ ഉണ്ടോ? ഉകാരാന്തമാണെങ്കിൽ ഉണ്ടോ? ഇവിടെ ഋകാരാന്തമാണ്. ഏ സൂത്രമാണ് വിസഞ്ഞ വിരിക്കുന്നത്? ശേഷോദ്ദേശിക്കും. അപ്പൊ ഇർകാരാന്തമായതുകൊണ്ട് ഗിസഞ്ഞയില്ല. അപ്പൊ ക്രോഷ്ട്ര ആന്നിരിക്കുമ്പോൾ സൂത്രം വരും, യുഗവേണച്ചി വരും. ആദ്യം പഠിച്ച മറന്നുപോയി. ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ വരും. അപ്പൊ ഋകാരത്തിന്റെ സ്ഥാനത്ത് എന്തുവരും? രേഫം. ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ വരുമ്പോൾ ഇകാരത്തിന്റെ സ്ഥാനത്ത് യകാരം, ഉകാരത്തിന്റെ സ്ഥാനത്ത് ബകാരം, ഋകാരത്തിന്റെ സ്ഥാനത്ത് രേഫം. എന്താ അവിടെ ഉദാഹരണം പഠിച്ചത്? ധാത്രംശ, ധാതൃവംശ, രേഫം വന്നു, ധാത്രംശ. ഋകാരത്തിന്റെ സ്ഥാനത്ത് ലകാരം. എന്താ ഉദാഹരണം പഠിച്ചത്? തമിഴ്ക്കാര. അപ്പൊ ഇവിടെ ഋകാരത്തിന്റെ സ്ഥാനത്ത് രേഫം വന്നിട്ട് എന്തുവരും? ക്രോഷ്ട്രിന്റെ സ്ഥാനത്ത് രേഫം വരും. രേഫം വന്നിട്ട് പരത്തിൽ എന്തിരിക്കുന്നു? അകാരം വന്നിട്ട് എന്തുവരും? ക്രോഷ്ട്ര. ഇവിടെ എന്താ ഉരുണ്ട വരെ വരാത്തത്? ആ ഗുണം വരുമ്പോഴത്തേക്കാണ് എന്ത് വരുന്നത്? ഉരുണ്ട വരെ വരുന്നത്. ഇവിടെ എന്താ വന്നത്? ഈഗോ ഇണച്ചി. ഇവിടെ വന്നത് തന്നെ എന്താണ്? രേഫം. പിന്നെ രേഫത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോ ക്രോഷ്ട്ര ആന്നിരിക്കുന്നു. ഋകാരത്തിന്റെ രേഫം വന്ന് ക്രോഷ്ട്ര, ക്രോഷ്ട്ര എന്ന് വരും. ക്രോഷ്ട്ര. അടുത്ത് ഇത് ഈ സൂത്രത്തിൽ പറഞ്ഞു വിഭാഷ തൃതീയാദിഷു അച്ചി. തൃതീയാദികളിൽ അച്ച് വരമിരിക്കുമ്പോഴേ ത്രിജോദ്ഭവം വരത്തുള്ളൂ. ഇനി വരാത്ത പക്ഷത്തിലോ ക്രോഷ്ടു ടാന്നിരിക്കുമ്പോ സൂത്രം വരും. ക്രോഷ്ടു ടാന്ന് ഇരിക്കുമ്പോ എന്തുവരും? വികല്പമായിട്ട് വന്നു. വികല്പമായിട്ട് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരും? ഋ വന്നു. ക്രോഷ്ട്ര ട. ഇനി എന്ന് പറയുമ്പോ ഇത് വരാത്ത പക്ഷമുണ്ട്. അപ്പൊ ക്രോഷ്ടു ആന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. ആണോ? ഉറപ്പാണോ? അതെന്തുകൊണ്ട് ആങ്ങോനാശ്രയം വരുന്നു? ഗിസഞ്ജയുള്ളത്. എന്തുകൊണ്ട് ഇവിടെ ഗിസഞ്ജയുണ്ട്? ഉകാരാന്തം. അപ്പോ ക്രോഷ്ട്ര ടാന്നിരിക്കുന്നിടത്ത് എണ്ണ വന്നു. അത് വരാത്ത പക്ഷത്തിൽ ക്രോഷ്ടു ഉകാരാന്തം ടാന്നിരിക്കുന്നു. അവിടെ ഗിസഞ്ജയുണ്ട്. ഗിസഞ്ജ വന്നു കഴിഞ്ഞാൽ എന്തൊരു ആങ്ങോന അശ്രിയാം. പരത്തിൽ നാ വരുമ്പോൾ എന്തോരും? ക്രോഷ്ടു. ടായുടെ സ്ഥാനത്ത് എന്തോന്നു? നാ. ക്രോഷ്ടു നാ. നത്തും വരൂ? ക്രോഷ്ടു നാ. നത്തും വരൂ എന്നാ ചോദിച്ചത്? വ്യവധാനം ഏതിന്റെ? ടായുടെ. അപ്പൊ വരൂ? വരത്തില്ലേ? വരില്ല. ക്രോഷ്ടു നാ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് തൃതീയം മുതല് അജാതി വിഭക്തികൾ പരമിരുന്നു. അജാതി വിഭക്തി പറയുന്നു ട, ങസി, ങസ്, ഓം, ങീ. ഇതെല്ലാം പരത്തിലിരിക്കുമ്പോൾ എന്തുവരും? രണ്ട് രൂപം വരും. ത്രിജ്യോദ്ഭാവം വരും, വരാത്ത ഭാവം വരും. ത്രിജ്യോദ്ഭാവം വന്നാൽ ഇർഗാരാന്തം, ത്രിജ്യോദ്ഭാവം വന്നില്ലെങ്കിൽ മുക്കാരാന്തം. അങ്ങനെ രണ്ട് രൂപം വരും. സിംഹലാദി എന്ന് പറയുമ്പോൾ എന്താണ്? ഭ്യാം, ഭിസ്, ഭ്യസ്, സുപ്പ്. അവിടെയൊക്കെ ഒരു ഏതന്തം ഉകാരാന്തം എന്ന് വെച്ചാൽ വികല്പമായി തൃച്ചോദ്ഭവം വിധിക്കുന്നില്ല. ഉകാരാന്തം. ഇപ്പൊ ക്രോഷ്ടുഭ്യാം, ക്രോഷ്ടുഭ്യാം വ്യത്യാസമൊന്നുമില്ല. ക്രോഷ്ടുബിഹി, ക്രോഷ്ടുബിഹി, അവിടെയും തൃച്ചോദ്ഭാവമില്ല. ചതുർത്ഥി ഏകവനത്തിൽ ക്രോഷ്ടു ഇങ്ങേന്നിരിക്കുന്നിടത്ത് ആദ്യം ദൂരം തൃച്ചോദ്ഭാവം വികല്പമായിട്ട് വരുമ്പം ക്രോഷ്ട്ര ഏന്നിരിക്കുമ്പോ സൂത്രം വരും. ഇഗോ ഇണച്ചി ഋഹനിരേഖം വന്ന് ക്രോഷ്ട്രേ. വേറൊന്നും വരാൻ നമ്മൾ പഠിച്ചിട്ടില്ല. കീർത്തോ നീ സർവനാമസ്ഥാനയോ വരാമെന്നാണ് ഒരു പക്ഷം. അതെന്തുകൊണ്ട് വരുന്നില്ല? സർവനാമസ്ഥാനമില്ല, നീയുമില്ല. ഇവിടെ ഇരിക്കുന്ന എന്താണ്? ഇങ്ങേയാണ്. അതുകൊണ്ടത് വരത്തില്ല. അപ്പോ ക്രോഷ്ട്രേ. ഇനി ഇത് വരാത്ത പക്ഷത്തിൽ ക്രോഷ്ടു എന്നിരിക്കുമ്പോ സൂത്രം വരും. ഗേർങ്ങിത്തി. എന്തുകൊണ്ട്? ഗിസഞ്ഞുണ്ട്. ഗുണം വന്നാ എന്തുവരും? ക്രോഷ്ടു എന്നിരിക്കുമ്പം ഓ വരുന്നു, പിന്നെ ഏച്ചോയവ ക്രോഷ്ടവേ ഗുരവേ, ഗുരു ശബ്ദം പോലെ വരും, ഓർത്തോണ്ടാ മതി. ത്രിജോദ്ഭവം വരാത്ത പക്ഷത്തിൽ ഗുരുശബ്ദം പോലെ ക്രോഷ്ടവേ. അടുത്ത് ക്രോഷ്ടുഭ്യാം, ക്രോഷ്ടുഭ്യ ഹലാദിയാണ്, അജാദിയല്ല, ത്രിജുദ്ഭവം വരുന്നില്ല. പഞ്ചമിനും ഷഷ്ടിയിലും ക്രോഷ്ടു അസ് എന്നിരിക്കുന്നു. ക്രോഷ്ടു അസ് ഇവിടെ ആദ്യം എന്തോരം ത്രിജോദ്ഭവം വരുന്നു, വിഭാഷ തൃതീയാദിഷു അചി. ഇവിടെ ഒന്നും ത്രിജോദ്ഭവം വന്നു കഴിഞ്ഞാൽ അങ്ങനെ രൂപം വരും, ക്രോഷ്ട്ര അസന്നിരിക്കുമ്പോ സൂത്രം വരും ഇർത്ത ഉത്ത്. അടുത്ത സൂത്രം ഇർത്തോ ങസി ങസോ രതി ഉത് ഏകാദേശ സ്യാത്. ഉത്ത് ഏകാദേശ എന്നാണ്, ഉത്ത് ഏകാദേശമായിട്ട് വരും. ഇർത്തഹ എന്ന് വെച്ചാൽ ഇർത്തിന്റെ പരത്തിൽ, ഇർത്തം എന്ന് വെച്ചാൽ ഹർസ്വീർകാരം, അതിന്റെ പരത്തിൽ ങസിയുടെയും ങസിന്റെയും അത്തിരുന്നാൽ ഹർസ്വകാരം ഇരുന്നാൽ, അതാണ് പഞ്ചമിയും ഷഷ്ടിയും ഒരുമിച്ചെന്ന് പറഞ്ഞു. രണ്ടിടത്തും ക്രോഷ്ട്ര അസ് എന്നിരിക്കുകയാണ്, ക്രോഷ്ട്ര അസ് രണ്ടിടത്തേക്കും വേണ്ടി പറയാണ്. ഋത്തിന്റെ പരത്തിൽ ഇവിടെ ഋ ഉണ്ടല്ലോ, ക്രോഷ്ട്രിലെ ഋ, അതിന്റെ പരത്തിൽ ങസി ങസോഹോ പഞ്ചമിയുടെയും ഷഷ്ടിയുടെയും ഹ്രസ്വ അകാരം ഇരുന്നു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ക്രോഷ്ട്ര അസന്നിരുന്നു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഉത്ത് ഏകാദശമായ ഒരു ഹ്രസ്വ ഉകാരം ഋകാരത്തിനും അകാരത്തിനുമായിട്ട് വരും, ഏകാദേശമായിട്ട് വരും. എന്താ വരുന്നത്? ഹ്രസ്വ ഉകാരം. ഏതിനാ വരുന്നത്? ഋകാരത്തിനും അകാരത്തിനും. ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ തെറ്റിപ്പോ. അപ്പൊ ഇവിടെ ക്രോഷ്ട്ര അസ് എന്നാണ് ഇരുന്നത് പഞ്ചമിയാഗമനത്തിനും ഷഷ്ടിയാഗമനത്തിൽ. അവിടെ ക്രോഷ്ട്രിൽ അവസാനം ഇരിക്കുന്ന ഏത് വർണ്ണം? പരത്തിലിരിക്കുന്ന എന്ത്? രണ്ടിന്റെയും കൂടെ സ്ഥാനത്ത് എന്ത് വരും? ഊ എന്നായ സൂത്രം വരും, ഉവരണ്ട വര. അപ്പൊ ഊവിന് പകരം എന്തായിരിക്കും വരുന്നത്? അപ്പൊ എങ്ങനെ ഒരു രൂപം? ക്രോഷ്ട്ര ഉര് സ്, ക്രോഷ്ട്ര ഉര് സ്. ഊ ആണ് വിധിച്ചതെങ്കിലും ഇവിടെ ഉരണ്ടവരെ എന്താ പറയുന്നത്? ഋകാരത്തിന്റെ സ്ഥാനത്ത് വിധിക്കുകയാണെങ്കിൽ രപരമാക്കി ചെയ്യണം. അപ്പൊ ഇവിടെ രപരമാക്കിയപ്പോ എന്തായി? ക്രോഷ്ടൂര് സ് എന്ന് വന്നു. ഇവിടെ ക്രോഷ്ടൂര് സ് എന്നിരിക്കുമ്പോ ഇവിടെ നോക്കുക, സകാരവും രേഭവും തമ്മിൽ സംയോഗം വന്നു. ഊ എന്ന് പറയുന്ന ക്രോഷ്ടിനോട് ചേരും, അപ്പൊ എന്തായി? ക്രോഷ്ടൂരസ് എന്നായി. ഋ സ് എന്ന് പറയുന്നിടത്ത് പദത്തിന്റെ അന്ത്യത്തിൽ സംയോഗം വന്നു കഴിഞ്ഞാൽ സൂത്രം വരും, സംയോഗാന്തസ്യ ലോപഹ. അത് തന്നെ വരും, പക്ഷേ അതിനുവേണ്ടി ഒരു നിയമസൂത്രമുണ്ട്. അടുത്ത് പറയുന്നത് രാത്സസ്യ രേഭാത് സംയോഗാന്തസ്യ സസ്യവ ലോപോ നാന്യസ്യ. ഇവിടെ പറയുകയാണ്, രേഭത്തിന്റെ പരത്തിൽ സംയോഗാന്ത ലോപം വന്നു കഴിഞ്ഞാൽ അത് സകാരത്തിനാണെങ്കിലേ വരത്തുള്ളൂ, വേറൊന്നും വരത്തില്ല. രേഭത്തിന്റെ പരത്തിൽ ഒരു വ്യഞ്ജനം ഇരുന്നാൽ സംയോഗമാവും, അത് അന്ത്യത്തിനാണെങ്കിൽ സംയോഗാന്ത ലോപം വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സകാരമല്ലാതെ വേറെ ഏതെങ്കിലും ഒരു അക്ഷരമാണ് ഇരിക്കുകയാണെങ്കിൽ സംയോഗാന്ത ലോപം വരില്ല. ഇവിടെ എന്തായിരിക്കുന്നത്? അതുകൊണ്ട് സംയോഗാന്ത ലോപം വരും. ഇപ്പൊ രേഭത്തിന്റെ പരത്തിൽ സകാരമിരിക്കുകയും അവിടെ സംയോഗം വരികയും അത് സംയോഗത്തിന്റെ അന്ത്യത്തിലിരിക്കുകയും ചെയ്താൽ സംയോഗാന്ത ലോപസ്യ എന്നുള്ള സൂത്രപ്രകാരം സകാരത്തിന് ലോപം വരാം. വരാമെന്നിരിക്കെ ഈ സൂത്രം പറയാണ് രാസസ്യ. അങ്ങനെ സംയോഗാന്ത ലോപം വന്നു കഴിഞ്ഞാൽ രേഭത്തിന്റെ പരത്തിൽ ഒരു സംയോഗാന്ത ലോപം വന്നു കഴിഞ്ഞാൽ അത് ഏതിനെ വരത്തുള്ളൂ? സകാരത്തിന് മാത്രമേ വരത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവിടെ സകാരത്തിന് ലോപം വരും. ഊർജ് പോലെയുള്ള ശബ്ദങ്ങളുണ്ട്, ഊർക്ക്. അവിടെ രേപത്തിന്റെ പരത്തിലിരിക്കുന്ന ജകാരത്തിന്റെ ഓം വരത്തിൽ, അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രത്യേകം പറഞ്ഞത്. നിയമസൂത്രം വന്നു, സിദ്ധേ സത്യാരംഭോ വിധിർ നിയമായ കൽപ്പതേ. ഒരു കാര്യം സിദ്ധമായിരിക്കെ ആ കാര്യത്തിന് വേണ്ടി വേറൊരു വിധി വന്നു കഴിഞ്ഞാൽ അത് നിയമമാണ്, മീമാംസയുടെ നിയമമാണ്. മീമാംസയുടെ നിയമം എന്ന് പറയുന്നു, അത് പിടിയും കൊണ്ടുവന്നിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഇവിടെ മനസ്സിലാക്കേണ്ട എന്താണ്? സംയോഗാന്തസ്യ ലോപയായാലും ശരി, രാസസ്യായാലും ശരി, ഇവിടെ അന്തിമ സകാരത്തിന് ലോപം വരും, അത് ഉറപ്പിച്ചോണം. അന്തിമ സകാരത്തിന് ലോപം വരും. അപ്പൊ ഇവിടെ എന്താണ്, ക്രോഷ്ടൂരുന്നപ്പോ അന്തിമ സകാരത്തിന് ലോപം വന്നു. ഇപ്പൊ സകാരം പോയി കഴിഞ്ഞാൽ ശേഷിക്കുന്ന എന്തായിരിക്കും ഇവിടെ അന്തിമം? ക്രോഷ്ടൂര് എന്നിരിക്കുന്ന രേഫത്തിന് വിസർഗം വന്നു കഴിഞ്ഞാൽ ക്രോഷ്ടുഹു. ഇതാണ് മാതൃ പിതൃ ശബ്ദങ്ങളെല്ലാം വരുന്ന മാതുഹു പിതുഹു എന്നെല്ലാം വരുന്നത് ഋകാരാന്തമാണ്. നമുക്ക് ഗുരുഹു എന്ന് പറയുമ്പോലെ തോന്നും, ഉകാരാന്തം പോലെ തോന്നും. പക്ഷെ അവിടെ എല്ലാം സംഭവിക്കുന്നത് ഋകാരത്തിന് ഒത്വം വന്ന് സംയോഗാന്തലോ പ്രകാരം സകാരം ലോപിച്ച് രേഖത്തിന് വിസർഗം വന്നാണ് വരുന്നത്. പുരണ്ടവരെ വന്നിട്ടാണ് ഇവിടെ രേഖം വരുന്നത്. മനസ്സിലായോ? അപ്പൊ പഞ്ചമിയിലും ഷഷ്ടിയിലും ഏകവനത്തിൽ എന്താ സംഭവിക്കുന്നു? ക്രോഷ്ടു അസന്നിരുന്നു, വിഭാഷാ തൃതീയാദിഷു അജി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അജാതി പ്രത്യയം വരവിരുന്നപ്പോ ക്രോഷ്ടു എന്നുള്ള എന്തായി മാറി? ക്രോഷ്ട്ര അസന്നിരിക്കുമ്പോ ഏ സൂത്രം വരുന്നു? തൃത്തപുത്ത്. അത് പറയുന്നത് അങ്ങനെ പഞ്ചമിയിലും ഷഷ്ടിയിലും, നസീ നസം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം പഞ്ചമി ഷഷ്ടിയാണ്. പഞ്ചമിയിലും ഷഷ്ടിയിലും ഉകാരം വരും എന്നാ പറയുന്നത്, ഏകാദേശമായി വരും. പൂർവത്തിലിരിക്കുന്ന ഋകാരത്തിന്റെ സ്ഥാനത്തും പരത്തിലിരിക്കുന്ന അകാരത്തിന്റെ സ്ഥാനത്തും ഏകാദേശമായി ഊ വരും എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഊവിനെ വിധിച്ചു കഴിഞ്ഞാൽ ഉരണ്ടവര പ്രകാരം എന്താവും? രപരമാക്കും. രപരമായി കഴിഞ്ഞാൽ ക്രോഷ്ട്ര അസന്നിരുന്നത് ക്രോഷ്ടുര് സെന്നാവും. ആ പോവും, സിരിക്കും അവിടെ. അവിടെ അന്തിമമായ സകാരത്തിന് രാസസ്യ എന്നുള്ള പ്രകാരം ലോപം വന്നു കഴിഞ്ഞാൽ ശേഷിക്കുന്നത് ക്രോഷ്ടുര്. നിസർഗം വരുമ്പോ എന്തായി? ക്രോഷ്ടുഹു. ഇവിടെ ഉരണ്ടവരെ വരുന്നില്ല എന്നിരിക്കട്ടെ, ക്രോഷ്ട്ര അസന്നിരുന്നപ്പോ ഊ മാത്രം വന്നു. ഇപ്പൊ എങ്ങനെ വരും? ഇരു വന്നില്ലെങ്കിൽ സൂ എങ്ങനെ വരും? ക്രോഷ്ട്ര തന്നെ വരും. രൂപത്തിന് വ്യത്യാസമൊന്നും വരത്തില്ല. പക്ഷെ നിയമം അനുസരിച്ച് എന്ത് വരണം? പുരണ്ടവരെ വരണം. അപ്പൊ പഞ്ചമി യോഗനോ ഷഷ്ടി യോഗനോ ക്രോഷ്ടുഹു എന്ന് വരും. പിതുഹു ഗർഗാരാന്ത ശബ്ദങ്ങളെല്ലാം ഇതുപോലെയാണ്, പിതുഹു മാതുഹു അങ്ങനെ വരും. എങ്ങനെ? അങ്ങനെ വരത്തില്ല, എല്ലാം ഒരുപോലെ തന്നെ. പ്രയോഗം അങ്ങനെയാണ്, അങ്ങനെ വരത്തുള്ളു. അടുത്തെന്ത് വരുന്നു? ദിവചനം. എന്നുവെച്ചാ ഏതെങ്കിലും ശബ്ദം എന്ന് വെച്ചാൽ ഏതെങ്കിലും ശബ്ദം ഇതിനുദ്ദേശിച്ചാണോ പറഞ്ഞത്? ലോകത്തെ ഏതെങ്കിലും ശബ്ദം ഉണ്ടെന്നാണ്. നമ്മൾ ആദ്യം പഠിച്ച ശബ്ദം എങ്ങനെയാ? രാമശബ്ദം. ഞാൻ വിചാരിച്ചു ഈ ഋകാരാന്തത്തിൽ അങ്ങനെ വരുമെന്നാണ്. അല്ലാതെ എല്ലാം എല്ലാം അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ഇനി വരാത്ത പക്ഷം ഗുരുശബ്ദം പോലെ ക്രോഷ്ടു അസന്നിരിക്കുമ്പോൾ എന്തോരും ഗുരുശബ്ദത്തിൽ എന്താവുന്നു? ഹരിശബ്ദത്തിൽ എന്താവുന്നു? ഘേറങ്ങീതി ഗുണം വന്നു. അടുത്ത് നസിംഗ സോസ്യ പൂർവരൂപം വന്നൊരുത്ത് വിസകം വന്നു. ഗുരോഹോ ക്രോഷ്ടോഹോ ക്രോഷ്ടോഹോ അങ്ങനെ വരുന്നു. ചിലർ കളിയാക്കി പറയും ഗുരുവും ക്രോഷ്ടവും ഒരുപോലെയാണെന്ന്. എന്താണ് സമാനത? എന്താണ്? എപ്പോഴും ചലച്ചുകൊണ്ടിരിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കും, കളിയാക്കി പറയുന്നതിനെ ക്രോഷ്ടു. അടുത്ത് ക്രോഷ്ടു പരത്തിലെന്താണ് ഓസ് എന്നിരിക്കുമ്പോൾ ആദ്യം ത്രിജോദ്ഭാവം വരുമ്പോൾ എന്ത് വരും? ക്രോഷ്ട്ര ഓസ് എന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? എന്താ വരുന്നു? ക്രോഷ്ട്ര ഓസ് എന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു എന്നറിയത്തില്ല. ഈഗോ ഇണച്ചി വരുന്നു. ഋകാരത്തിന്റെ പരത്തിൽ അച്ചിരുന്നു കഴിഞ്ഞാൽ ഏതേ വരത്തുള്ളൂ? ഈഗോ ഇണച്ചി വരും. ഗുണം എവിടെയാ വരുന്നത്? അകാരത്തിന്റെ പരത്തിൽ അച്ചു വരുമ്പോഴാണ് ഗുണം വരുന്നത്. ഋകാരത്തിന്റെ പരത്തിൽ അച്ചു വന്നാൽ അത് തിരിഞ്ഞു പോകരുത്. ആത്മഗുണ എന്താ പറയുന്നത്? അവർണാദജി വരെ അവർണത്തിന്റെ പരത്തിൽ അച്ചിരിക്കുമ്പോഴാണ് ഗുണ ഏകാധിശയമായിരുന്നത്. ഋവർണത്തിന്റെ പരത്തിൽ അച്ചിരുന്നാൽ യുഗണിച്ച വരുന്നത്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അപ്പോ ക്രോഷ്ട്ര ഓസന്നിരിക്കുന്നു. ഋകാരത്തിന്റെ രേപന്ന് ക്രോഷ്ട്രോഹോ, ക്രോഷ്ട്രോഹോ. അടുത്ത് അത് ഷഷ്ടി ദിവനത്തിനും സപ്തമി ദിവനത്തിനും ക്രോഷ്ടു ആം എന്നിരിക്കുന്നു. ക്രോഷ്ടു ആം ഇവിടെ എന്ത് വരണം? വിഭാഷ ത്രിജയാദിഷു അചി പ്രകാരം അച്ചു പരമിരിക്കുന്നോണ്ട് ത്രിചോദ്ഭവം വരേണ്ടതാണ് വികല്പമായിട്ട്. പക്ഷെ വേറെ സൂത്രം ഇവിടെയുണ്ട്. എന്താണ്? ഹർസ്വന്നദ്യാപോ നുട്ട്. ഹർസ്വന്നദ്യാപോ നുട്ട് വന്നൂടെ ഇവിടെ? ക്രോഷ്ട്ര ആമന്നിരിക്കുന്ന നുട്ട് വന്നൂടെ? അപ്പോ ഹർസ്വമായോണ്ട് നുട്ട് വരാം. ഈ രണ്ട് സൂത്രങ്ങൾ വരുമ്പോ ഇവിടെ നുട്ട് വരും എന്നതിന് ഇപ്പൊ ഹരിശബ്ദം എടുക്കുക. ഹരിശബ്ദത്തിൽ എന്ത് വരും? വർസുന്ന അധ്യാപം നുട്ട് വരും. ക്രോഷ്ട്ര ശബ്ദത്തില് തൃതീയയില് ത്രിചുദ്ഭവം വരും. എന്നുവെച്ചാൽ ഒരേ സ്ഥലത്ത് തന്നെ ഹർസുന്ന അധ്യാപം നുട്ടും പ്രാപ്തമാകുന്നു. വിഭാഷ തൃതീയാദി ഷജി പ്രകാരം ത്രിജോദ്ഭവം പ്രാപ്തമാകുന്നു. ഈ രണ്ട് സൂത്രങ്ങൾക്കും പ്രവർത്തിക്കാൻ വേറെ വേറെ സ്ഥലവുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏ സൂത്രം വരും? വിപ്രതിഷേധ പരം കാര്യം എന്നാണ്. പ്രതിഷേധ പരം കാര്യം. അപ്പം പരം ഏതാണ്? അത് വരണം. കാരണം രണ്ടും ഒരു സ്ഥലത്ത് വന്നു, രണ്ടിനും പ്രവർത്തിക്കാൻ വേറെ സ്ഥലവുമുണ്ട്. പരം അപ്പം ഏത് വരണം? അതാണോ പരം? ഊഹം വെച്ച് പറയരുത്, വെറുതെ പറയാൻ പറ്റത്തില്ല. മറിച്ച് നോക്കാണ്ട് മടിയുണ്ടാ പറഞ്ഞത്. പരം വിഭാഷ ത്രിദേശ ഒറ്റയായിരിക്കുന്നു. എപ്പോഴും ഊഹം ശരിയായിരിക്കണമെന്നില്ല തന്നെ. ശരി, എന്നാൽ അതിനെ പരമായിട്ട് അംഗീകരിക്കാം തൽക്കാലത്തേക്ക്. തൽക്കാലം അത് പരമാണെങ്കിൽ എന്ത് വരണം? ഇപ്പൊ പരമെന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം പഠിച്ചു വെച്ചിരിക്കുന്ന പരസൂത്രം എന്നാണ്. പക്ഷെ പരശബ്ദത്തിന് പല അർത്ഥമുണ്ട്. പരം ധാമ ജഗാമ എന്ന് ശ്രുതി പറയുന്നു. അവിടെ പരശബ്ദത്തിന് എന്താ അർത്ഥമുണ്ട്? ഇഷ്ടം, ഇഷ്ടമായ ധാമത്തെ പ്രാപിച്ചു എന്നാണ്. ഇപ്പൊ വിപ്രീക്ഷയുടെ പരം കാര്യം എന്ന് പറയുന്നതിന് പരശബ്ദത്തിന് ഇഷ്ടം എന്നുള്ള അർത്ഥമുണ്ട്. തമാശയാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ഇഷ്ടമുള്ള രൂപം, ഏത് രൂപമാണോ ഇഷ്ടമുള്ളത് അത് വരണം. അപ്പൊ ഇവിടെ ഇഷ്ടം ഏതാണ്? ഇവിടെ വരുന്നത് നുട്ടാണ്. ഏ സൂത്രപ്രസം അധ്യാപോ നുട്ട്. എന്തുകൊണ്ട് ഇഷ്ടം എന്ന് വെച്ചാൽ ഏതാണോ പ്രയോഗത്തിലുള്ള രൂപം അതല്ലേ വരാവും. ഇപ്പൊ ക്രോഷ്ടു ഇവിടെ ഇഷ്ടമുള്ളത് വന്നു. അപ്പൊ ക്രോഷ്ടു നാം. ഇനി ത്രിജോദ്ഭാവം വരുമോ? വിഭാഷ തൃതീയ അത് ശ്വാചിയില്ല. നൊട്ട് വന്നു കഴിഞ്ഞപ്പോൾ പരത്തിൽ ഹല്ലായി. എന്തുകൊണ്ട്? വിപ്രീഷിത പരം കാര്യം എന്നുള്ളതിന് പരം എന്നുള്ളതിന് ഇഷ്ടം എന്നർത്ഥമുണ്ട്. വിപ്രീഷം വരുന്നിടത്ത് ഇഷ്ടമുള്ള ചെയ്യാവുന്നു. എന്നുവെച്ചാൽ ഏത് സൂത്രമാണോ അഭീഷ്ടമായിരിക്കുന്ന രൂപം അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നൊട്ട് തന്നെ വരും. ഇപ്പോൾ ക്രോഷ്ടു നാം ഒന്ന് ക്രോഷ്ടു നാം എന്നിരിക്കുമ്പോൾ നാം ഇതിർക്കുമെന്ന് ക്രോഷ്ടു നാം ഒരു രൂപയെ വരത്തുള്ളൂ, രണ്ട് രൂപമില്ല. മനസ്സിലായത്? പ്രവിശ്യത ഇഷ്ടം കാര്യം. ആ അർത്ഥത്തെയാണ് ഇവിടെ വാർത്തികാരൻ പറഞ്ഞിരിക്കുന്നത്. നുമ് അചിര തൃജോദ്ഭാവേഭ്യോ നൊട്ട് പൂർവവിപ്രേഷേതേന. അതിന്റെ താല്പര്യമാണ്, അതാണ് ഭാഷ്യകാരൻ പറഞ്ഞത്. വാർത്തികാരൻ ഇങ്ങനെ പറഞ്ഞു. എന്താണ് നുമ്? അത് നമ്മളിനി പഠിക്കും. അച്ചിര, അച്ചിരകൃതഹ എന്ന് പറയുന്ന സൂത്രം പഠിക്കും. അത് രണ്ടും പോട്ടെ. തൃജോദ്ഭാവം, ഈ മൂന്ന് കാര്യങ്ങളിൽ വിപ്രേഷേതം വരുമ്പോൾ എന്തുവരും? നൊട്ട് വരും. പൂർവപ്രേഷേതന പരവിപ്രേഷേതമല്ല. പരം വന്നു കഴിഞ്ഞാൽ അതിനെന്ത് പറയും? പരവിപ്രേഷേതം. പൂർവം വന്നു കഴിഞ്ഞാൽ എന്തുവരും? പൂർവപ്രേഷേതം. ഇവിടെ പൂർവസൂത്രം പ്രവർത്തിക്കുന്നു എന്നും അർത്ഥം. രണ്ടെണ്ണം വിട്ടയ്ക്കണം, നുമ്മും അജിരയും, പിന്നെ എന്താണ് തൃച്ചുദ്ഭാവവും നൊട്ടും വന്നു കഴിഞ്ഞാൽ പൂർവമായത് വരണം. പൂർവമായത് ഏതാണ്? നൊട്ട്. അതാണ് തൃജ്വദ്ഭാവേഭ്യോ നൊട്ട് പൂർവപ്രേഷേതം. അപ്പൊ ഇഷ്ടം വരുമെന്ന് പറയാം, അല്ലെങ്കിൽ പൂർവസൂത്രം വരുമെന്ന് പറയാം. രണ്ടായാലും ഒന്നേന്ന്. ചുരുക്കത്തിൽ ഇവിടെ നൊട്ട് വന്നു കഴിഞ്ഞാൽ ഹലാദിയാവും, പിന്നെ വിഭാഷ തൃതിയാദു ഷജി പ്രകാരം അച്ചു വരത്തിലില്ല, തൃജോദ്ഭാവം വരുന്നില്ല, ക്രോഷ്ടുവിനാവുന്ന വരുന്നു. സംഗതി എളുപ്പമായി. രണ്ട് രൂപത്തിന്റെ എളുപ്പം എന്ന് വെച്ചാൽ രണ്ട് രൂപ ശ്രദ്ധിക്കണം, ഒരു രൂപം മതി. അല്ലെങ്കിൽ പിന്നെ ഒന്ന് തൃജോദ്ഭാവം വരുന്നത്, പിന്നെ ഉകാരം വരുന്നത്. ഇപ്പൊ വാർത്തികാരനും ഭാഷ്യകാരനും കൂടി എന്ത് ചെയ്തു? അതിനെ എളുപ്പമാക്കി തന്നു. ഒരു രൂപം മതി. ക്രോഷ്ടുന പൂർവവിപ്രേഷേതം വന്നു, പരവിപ്രേഷേതം അല്ല. അത് വരണം, അത് വരുത്താം. നമുക്ക് സമയം കിടക്കേ. ഭുവനത്തിലേക്ക് പോകുന്നു, സപ്തമി ദുവനം കിടക്കേലേ. വ്യത്യാസമുണ്ടാ? വാസ്തവത്തിൽ ഞാൻ മറന്നുപോയതാണ്. മറന്ന് സമ്മതിക്കാൻ പാടില്ലല്ലോ. അടുത്തെന്ത് വരുന്നു? ക്രോഷ്ടു നീ. ക്രോഷ്ടു നീ എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ത്രിജോദ്ഭാവം വന്നു. ക്രോഷ്ടു നീ എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ഹൃതോങ്ങീ സർവനാമസ്ഥാനം. ഇവിടെ നീ പരമിരിക്കുമ്പോഴും എന്ത് പറഞ്ഞു? ഗുണം വരുമെന്ന്. സർവനാമസ്ഥാനം പരമിരിക്കെ ഋകാരത്തിന് ഗുണം വരും. കൂടാതെ നീ എന്ന് പറയുമ്പോൾ സപ്തമി ഏകോപനം പരമിരിക്കുമ്പോഴും പൂർവത്തിന് ഗുണം വന്നാൽ എന്ത് വരും? ക്രോഷ്ടര് ഈ ഋകിന് ഗുണം വന്ന് ഇരപരം വന്ന ക്രോഷ്ടര് ഈ എന്നിരിക്കുമ്പം ക്രോഷ്ടരി. ഇത് വരാത്ത പക്ഷം ക്രോഷ്ടു നീ എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. അച്ഛഗേഹേ നേരത്തെ പഠിച്ചത് ക്രോഷ്ട ഔ. ഏത് സൂത്രം വരുന്നു? വൃദ്ധരേജി ക്രോഷ്ട ഔ. ഗുരു ഓർത്താ മതി, ഗുരുശബ്ദം പോലെയാണ് വരാത്ത പക്ഷം. സപ്തമിയില് ക്രോഷ്ടു ഓസ് എന്നിരുന്നു, തൃജോദ്ഭാവം വന്നു, ക്രോഷ്ട്ര ഓസ് ഗണിച്ചൊന്ന് ക്രോഷ്ട്രോഹോ. അല്ലെങ്കിൽ എങ്ങനെ വരും ഗുരുശബ്ദം? എങ്ങനെ വന്നു? ക്രോഷ്ടോഹോ. അവിടെ എന്തുവരും? ഊ ഓസ് എന്നിരിക്കുമ്പോ എന്തുവരും? ക്രോഷ്ടു ഓസ് എന്നിരിക്കുന്ന സൂത്രം വരുന്നു. ഇഗോ എണച്ച് ക്രോഷ്ടോഹോ. ക്രോഷ്ടു സൂ എന്നിരിക്കുന്നിടത്ത് തൃജുദ്ഭാവം വരുമോ? ക്രോഷ്ടു ഷു. ഹലാതിയിരിക്കുന്നോണ്ട് തൃജുദ്ഭാവം വരത്തില്ല. അപ്പൊ ഇവിടെ ഇത്രേ ഓർക്കാനുള്ളൂ. സർവനാമസ്ഥാനം പരമിരിക്കെ ഔട്ട് വരെ എല്ലായിടത്തും എടുതോങ്ങി സർവനാമസ്ഥാന പ്രകാരം ഗുണം വരും. സു ഒഴികെ, സംബോധന ഒഴികെ എല്ലായിടത്തും ഗുണം വന്നു കഴിഞ്ഞാൽ അത്തരം തെച്ച് പ്രകാരം ഉപതാദീർഘം വരും. ബാക്കിയുള്ള സ്ഥലങ്ങൾ തൃതീയം മുതൽ അജാതിപ്രത്യങ്ങൾ പരമരിക്കുമ്പോൾ എല്ലാം വികല്പമായിട്ട് ത്രിജോദ്ഭവം വരും. അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ഉകാരാന്തം തന്നെ, മാറ്റമില്ല. അത് ത്രിജോദ്ഭവം വരുമ്പോൾ തൃതീയ ഏകോദനം ചതുർത്ഥി ഏകോദനത്തിലും യുഗമണിച്ച് എണ്ണു വരും. പഞ്ചമി ഏകോദനത്തിലും ഷഷ്ടി ഏകോദനത്തിലും ഋതപുത്ത് രാസസ്യ വന്നിട്ട് ക്രോഷ്ടുഹു എന്ന് വരും. വരാത്ത പക്ഷത്തിൽ വിസഞ്ജയുണ്ട്, ഗേർങ്ങിതി ഗസിംഗസോസ്റ്റ പൂർവരൂപം വരും. ഫലാദികളിൽ വ്യത്യാസമൊന്നും വരുന്നില്ല, ഉകാരാന്തം തന്നെ, ഋകാരം വരുന്നില്ല. ക്രോഷ്ടുഭ്യാം ക്രോഷ്ടുഭി ക്രോഷ്ടുഭ്യാം ക്രോഷ്ടുഭ്യാം അങ്ങനെ വരുന്നു. ഷഷ്ടി ദിവനത്തിലും സപ്തമി ദിവനത്തിലും ത്രിജോദ്ഭാവം വരുന്നു. അജാതിയായതുകൊണ്ട് ത്രിജോദ്ഭാവം എന്നാൽ എണ്ണു വരുന്നു. ത്രിജോദ്ഭാവം വരാത്ത പക്ഷത്തിൽ ഉകാരാന്തമാണ് എണ്ണു വരുന്നു. സപ്തമി ഏകദിനത്തിൽ ത്രിജോദ്ഭാവം വരുമ്പോൾ വൃതോങ്ങി സർവനാമസ്ഥാന പ്രകാരം ഗുണം വരുന്നു, രവരം വരുന്നു. ഉപതാദീർഘം വരുന്നില്ല, എന്തുകൊണ്ട്? സർവനാമസ്ഥാനം വരത്തിലില്ല സപ്തമി ഏകദിനത്തിൽ. അത് വരാത്ത പക്ഷത്തിൽ ഉകാരാന്തമായിരിക്കുമ്പോൾ ഘിസം ഞള്ളോണ്ട് ഏ സൂത്രം വരും? അച്ചഗേഹി. പിന്നെ ഷഷ്ടി ഭവനത്തിന് മാത്രം വ്യത്യാസമുണ്ട്, അവിടെ ത്രിജോദ്ഭവം വരുന്നു, ഹ്രസ്വം നദ്യാപവും നൊട്ടും പ്രാപ്തമാകുന്നു, ക്രോഷ്ടു ആവുന്നിരിക്കുമ്പോൾ. ഇവിടെ വിപ്രേക്ഷയുടെ പരം കാര്യം എന്നുള്ളതിന് പൂർവം എന്നുള്ള അർത്ഥം കൊടുക്കുന്നു. പരത്തിന് പൂർവ്വ വിപ്രേക്ഷത എന്ന് കൊടുക്കുന്നു. പൂർവ്വസൂത്രം വരുന്നു, ആദ്യം തന്നെ നൊട്ടു വരും. നൊട്ടു വന്നാൽ പിന്നെ അജാതി പരത്തിലില്ല, അതുകൊണ്ട് ത്രിജോദ്ഭവം വരുന്നില്ല. നാമി ദീർഘമെന്ന് ക്രോഷ്ടൂനാം. സപ്തമി ഭുവനത്തിൽ ക്രോഷ്ടുഷു ത്രിജുദ്ഭവം വരുന്നില്ല. അങ്ങനെ വളരെ എളുപ്പമുള്ള ക്രോഷ്ട ശബ്ദവും കഴിഞ്ഞു. ശാന്തി ശാന്തി ശാന്തി.